സൂത്രപാരാത്ര അടുത്തു വരുന്നത് തദ്ധിതമാണ്. തദ്ധിതം നേരത്തെ വന്ന സൂത്രം എവിടെയാണ്? സമാസത്തിലെ സമാസത്തില് തത്പുരുഷ സമാസത്തിൽ അവിടെ വന്നു. ആ തദ്ധാർത്ഥോത്തരവത് സമാഹാരയിച്ച് അത് കഴിഞ്ഞു വന്നു. തദ്ധിതാഹ തദ് പ്രത്യങ്ങൾ അവിടെ വിധിച്ചു. അത് തദ്ധ പ്രത്യയങ്ങളിൽ കുറച്ച് സ്ത്രീ പ്രത്യയങ്ങളും വരും. യൂനസ്ഥി പോലെയുള്ള സ്ത്രീ പ്രത്യയങ്ങളും വരും. അത് കഴിഞ്ഞ് പിന്നെ നാല് അഞ്ച് എന്നാൽ തദ്ധ പ്രത്യയങ്ങളാണ്. കൂടുതൽ പ്രത്യയങ്ങൾ തദ്ധിതങ്ങളാണ്, മറ്റുള്ള എല്ലാത്തിന് അപേക്ഷിച്ചും കൂടുതൽ. സമാസാന്തങ്ങളും തദ്ധിതത്തിൽ വരും, സ്ത്രീ പ്രത്യയങ്ങൾ വരും തദ്ധിതത്തിൽ കുറച്ച്. പിന്നെ മറ്റ് അനേകം പ്രത്യയങ്ങൾ, സുബന്ധ തദ്ധിതോത്പത്തി, ഒരു സാമാന്യ നിയമമാണ്. തദ്ധിതം വരുന്നത് സുബന്ധത്തിൽ നിന്നായിരിക്കും. സുബന്ധത്തിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ അതിന് അലൗകിക വിഗ്രഹം വരും, സ്വപ്പുലോകം വരും. തദ്ധിതം വന്നു കഴിഞ്ഞാൽ കൃത്തദ്ധി സമാസ പ്രാതിസഞ്ജ വരും, വീണ്ടും സു വരും. ഇപ്പോൾ ഇവിടെ രണ്ട് തവണയാണ്. ആദ്യം കൃതന്തമായോണ്ട് തദ്ധിതം വരുന്നു, പിന്നെ തദ്ധിതാന്തമായോണ്ട് പ്രാതിസഞ്ജ വന്ന് വീണ്ടും തദ്ധിതം വരുന്നു, സുപ്പ് വരുന്നു. പൊതുവേ കൃതന്തത്തിൽ നിന്നാണ് തദ്ധമെങ്കിലും അത്യന്ത സ്വാർത്ഥിക പ്രത്യയങ്ങൾ അവസാനം വരും. അവിടെ ചിലയിടത്തെല്ലാം ഇങ്ങനെ അല്ലാത്തടത്തുനിന്നും കൃതന്തങ്ങൾ സുബന്ധം അല്ലാത്തടത്തുനിന്നും ബന്ധപ്പെടുത്തും. അത് അപൂർവമേയുള്ളൂ, പൊതുവേ ഇതാണ്. തദ്ധം എന്ന് പറയുന്ന പ്രാണിയുടെ ഒരു സംജ്ഞയാണ് തദ്ധിതാഹ. എന്നാലും അതിന് ചിലർ വിൽപ്പത്ത് പറയും, തേഭ്യോ പ്രയോഗേഭ്യോ ഹിത തേഭ്യോ ഹിത തദ്ധിതാഹ. വലിയ കാര്യമൊന്നുമില്ല, അങ്ങനെയും പറയാം. പ്രയോഗത്തിന് ഹിതമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ കാരണം പ്രയോഗത്തിൽ കൂടുതലുള്ള തദ്ധിതൻ ആണെന്നാണ്. തദ്ധിത രൂപങ്ങൾ കൂടുതലായി പ്രയോഗിക്കുന്നുണ്ട് ഭാഷയിൽ. അതുകൊണ്ട് കൃതന്തങ്ങളെ തദ്ധിതാന്തങ്ങളാക്കി ധാരാളം പ്രയോഗിക്കുന്നു. അപ്പോൾ ഇവിടെ തദ്ധിതതിന് മുമ്പേ ആരംഭിക്കുമെങ്കിലും ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്ന സൂത്രം സമർത്ഥാനാം പ്രഥമാദ്വാ ഇതം പദത്രയം അധിക്രിയതേ പ്രാഗ്ദിശൈതി യാവത്. അത് ചില പലപ്പോഴും സൂത്രം ആണ് അനുവർത്തിക്കുന്നത്. എന്തുകൊണ്ട്? സുരിതേന അധികാര. പക്ഷെ ഇവിടെ ഓരോ പദത്തിനും സുരിതത്വ പ്രതിജ്ഞ ഉണ്ട്, അതുകൊണ്ട് ഓരോ പദങ്ങളായിട്ട് അനുവർത്തിക്കുന്നു. അതിൻ്റെ പ്രയോജനം കുറച്ച് മുമ്പോട്ട് ചെല്ലുമ്പോൾ വാ മാത്രം പോവും, മറ്റു രണ്ടും അവിടെ നിൽക്കും. അതിനു വേണ്ടിയിട്ടാണ്. മൂന്നും ഏതുവരെ പോവും? പ്രാഗ്ദിശൈതി അവർ, പ്രാഗ്ദിശോ വിഭക്തി എന്നൊരു സൂത്രം വരും കുറച്ച് കഴിയും. അതുവരെ മൂന്നും പോവും എന്നാണ്. ഇതം പദത്രയും അധിക്രിയതേ പ്രാഗ്ദിശ ഇതിയാവത്ത്. ഇവിടെയും വരെ സമർത്ഥ പദവിധി അല്ല. ഇവിടെ പ്രത്യേക പരസ്ഥ അതും വരും. അതങ്ങ് മൂന്നാം അധ്യായത്തിന്റെ തുടക്കത്തിൽ നിന്നേ വരികയാണ്. പ്രത്യേക പരസ്ഥ സൂജസ് അവിടെ അതിനു മുമ്പ് നിന്ന് വരികയാണ് പ്രത്യേക പരസ്ഥ. അതുകൊണ്ട് ഇതെല്ലാം പരത്തിൽ വരും. ഇവിടെ പറയുന്ന സമർത്ഥാനാം പ്രഥമാദ്വാ, പ്രഥമത്തിൽ നിന്ന്. പ്രഥമ എന്ന് പറഞ്ഞാൽ ഒരു സൂത്രം അടുത്ത് വരുന്നുണ്ട്, തസ്യാപത്യം. തസ്യ അപത്യം എന്നുള്ള അർത്ഥത്തിൽ പ്രത്യയങ്ങളെ വിധിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ സൂത്രത്തിൽ രണ്ട് പദങ്ങളുണ്ട്. എന്താണ് തസ്യ അപത്യം? അതിൽ ആദ്യത്തെ പദമാണ് പ്രഥമ. ഏത്? തസ്യ. അപ്പോൾ അവിടെ വിധിക്കുന്ന അണ്ണ പ്രത്യയം ആ ഷഷ്ടിയന്തം കൊണ്ട് ഉപലക്ഷിതമായ മറ്റ് ശബ്ദങ്ങളിൽ നിന്ന് വരും. അല്ല, തസ്യയിൽ നിന്നല്ല വരുന്നത്, പക്ഷെ ഷഷ്ടിയന്തത്തിൽ നിന്ന് വരും. ഷഷ്ടിയന്തം എന്ന് പറഞ്ഞാൽ ഉപഗോരപത്യം ഉപഗവഹ, ഉപഗശബ്ദത്തിൽ നിന്ന് വരും. കാരണം നമ്മൾ വിഗ്രഹിക്കുമ്പം ഔപഗവ ശബ്ദത്തെ, അല്ലെങ്കിൽ ദക്ഷസ്യ അപത്യം ദാക്ഷി, വിനതായ അപത്യം വൈനതേഹ, ദശരഥസ്യ അപത്യം ദാശരഥി, ഇങ്ങനെയെല്ലാം വിഗ്രഹിക്കുമ്പം ആദ്യത്തെ പദത്തെ നമ്മൾ പറഞ്ഞ ഷഷ്ടിയന്തത്തെ ദശരഥസ്യ, ആ ഷഷ്ടിയന്തം എന്ന് പറയുന്നതിനാണ് തസ്യ അപത്യം എന്ന് പറയുന്ന സൂത്രത്തിൽ ഷഷ്ടിയിലൂടെ നിർദ്ദേശിക്കുന്നത്. അപ്പൊ തസ്യ എന്ന് പറഞ്ഞെങ്കിലും ഏത് ശബ്ദങ്ങളെയും എടുക്കാം. വിനത എടുക്കാം, ദശരഥൻ എടുക്കാം, ഉപഗു എടുക്കാം, ദക്ഷൻ എടുക്കാം, ഏത് ശബ്ദത്തെ എടുക്കാം. ലൗകിക വിഗ്രഹത്തിൽ നമ്മൾ ദക്ഷസ്യ അപത്യം എന്ന് വിളിക്കും. ലൗകിക വിഗ്രഹത്തിൽ ദക്ഷ പരത്തിൽ പ്രത്യയം, അണ്ണെങ്കിൽ അണ്ണ്, അഞ്ഞെങ്കിൽ അഞ്ഞ്, ധാരാളം പ്രത്യയങ്ങളുണ്ട്. അപ്പൊ ഇവിടെ സമർത്ഥാനാം പ്രഥമാതെന്ന് പറയും. ഇവിടെ ഈ സാമർഥ്യം ഇതാണ്, അർദ്ധസ്യ ദക്ഷസ്യ അപത്യം. അങ്ങനെ വന്നാൽ പ്രത്യയം വരത്തില്ല, കാരണം സാപേക്ഷത്വം വന്നു. അവിടെ ഷഷ്ടിന്തത്തിന് വിശേഷണം വരാൻ പാടില്ല, വന്നു കഴിഞ്ഞാൽ അതിനോട് അന്വയിക്കും. അപ്പോൾ ഏകാർത്ഥി ഭാവരൂപത്തിലുള്ള സാമർഥ്യം ഘട്ടത്തിലുള്ള സമാസത്തെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് സമർത്ഥമായിരിക്കണം. പിന്നെ ഇവിടെ നമ്മൾ പറഞ്ഞ രീതിയിൽ പ്രഥമ ആയിരിക്കണം. അതിൽ നിന്ന് വരുന്നു വാ വികല്പമാണ്. വാക്യം പ്രയോഗിക്കും, ദക്ഷസ്യ അപത്യം ദാക്ഷിഹി. വാക്യം ഉപയോഗിച്ചു കഴിഞ്ഞാൽ വികല്പമായിട്ട് സമാസവും വരാം, ദക്ഷാപത്യം പ്രയോഗം ഉണ്ടെങ്കിൽ. അപ്പോൾ തദ്ധിതാന്ത് ഉപയോഗിക്കാം, വിഗ്രഹവാക്യം ഉപയോഗിക്കാം, സമസ്തപദം ഉപയോഗിക്കാം, എല്ലാം ചെയ്യാം. അടുത്തു വരുന്നു, അശ്വപത്യാദിഭ്യസ്ഥ യഭ്യ അൺസ്യാത് പ്രാഗ്ദീവ്യതീയേഷു അർത്ഥേഷു. തേന ദീവ്യതി ഘനതി ചേതി ജിതം. ഇനിയൊരു സൂത്രം വരും, ഇവിടെ വരും, ഈ ഇതെല്ലാം വരും. ആ സൂത്രത്തിന് മുമ്പ് ധാരാളം അർത്ഥങ്ങൾ ഇരിക്കുന്നുണ്ട്. തസ്യ അപത്യം തേന കൃതം തതോ ആഗതം തുടങ്ങി ധാരാളം അർത്ഥങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഈ അർത്ഥങ്ങളിലെല്ലാം, ഇന്ന ഇന്ന അർത്ഥങ്ങളിലെല്ലാം പ്രത്യേകം വരാവുന്നതാണ്. തേന സംസ്കൃതം, ഇതൊക്കെ അർത്ഥങ്ങളെ നിർദ്ദേശിക്കുന്ന സൂത്രങ്ങളാണ്. എന്നിട്ട് ഒരു പ്രത്യേകം വിധിക്കും, അതാണ് ഇനി വരുന്നത്. തേന സംസ്കൃതം, സംസ്കൃതം ഭക്ഷാഹ അൺ. ഇങ്ങനെ ആദ്യം എന്നെ അർത്ഥത്തെ നിർദ്ദേശിക്കും, പിന്നെ അർത്ഥത്തിലുള്ള പ്രത്യയങ്ങൾ നിർദ്ദേശിക്കും. ഇതെല്ലാം അടുത്ത് വരാൻ പോകുന്നതാണ്. ഓരോ ഭാഗത്ത് വരുമ്പോൾ കൂടുതൽ വ്യക്തമാകും. ഇപ്പം വ്യക്തമായില്ലെങ്കിൽ പ്രാക് ദിവ്യതേഷു അർത്ഥേഷു, പ്രാക് ദിവ്യതി എന്ന് പറയുന്ന ആ സൂത്രം വരെ പറഞ്ഞിരിക്കുന്ന അപത്യാദി അർത്ഥങ്ങളിൽ ഏഭ്യോൺ അശ്വപത്യാദി ഗണത്തിൽ പെട്ട ശബ്ദങ്ങളിൽ നിന്നാണ് വരും. അശ്വപത്യാദി ഗണം അത്തിലുള്ള മുഴുവൻ ശബ്ദങ്ങളും ഭൈമിയിൽ താഴെ കൊടുത്തിട്ടുണ്ട്. സൂത്രം വരെ അപ്പോ എന്തു വരുന്നു, മണ്ണ് വരുന്നു. എഭ്യോണ്ണ ഇവിടുത്തെ ഒരു പ്രത്യേകത, സൂത്രങ്ങൾ ഒരുപാടുണ്ട്, കാരണം രണ്ട് അധ്യായങ്ങളായിട്ട് കിടക്കുകയാണ് സൂത്രങ്ങൾ. അപ്പോ സാധാരണ ഒരു പ്രയോഗമുണ്ട്, തദ്ധിത മൂഢ വയ്യാകരണം. തദ്ധിതത്തിൽ മൂഢന്മാരാണ് വയ്യാകരണം. കാരണം ഈ സൂത്രങ്ങൾ മുഴുവൻ ഓർത്തിരിക്കണം, ഈ രൂപങ്ങൾ കണ്ടാൽ തിരിച്ചറിയണമെങ്കിൽ. കാരണം ഒരേ പ്രത്യേകമായിരിക്കും, ആ എന്നുള്ള ഒരു പ്രത്യേകമാണെങ്കിൽ അവിടെ അഞ്ഞ് അണ് അന്ന് ഇങ്ങനെ പലതായിരിക്കും പ്രത്യേകങ്ങൾ. ഇതിലേതാ ഒന്നൊന്നും രൂപം കൊണ്ട് തിരിച്ചറിയാൻ പറ്റില്ല. സൂത്രം തന്നെ ഓർത്താലേ പറ്റും. യായാണെങ്കിൽ അവിടെ ഷെഞ്ഞ് എഞ്ഞ് ഇങ്ങനെ പല പ്രത്യേകങ്ങൾ വരും. യായായിരിക്കും ശേഷിക്കുന്നു. അപ്പോ രൂപം കൊണ്ട് സൂത്രത്തെ തിരിച്ചറിയാന്ന് പറയുന്നത് സൂത്ര ശരിക്ക് പഠിച്ചിട്ടുള്ളവർക്കേ പറ്റൂ. അത് മാത്രമല്ല, ഇപ്പം അശ്വപത്യാദിഭ്യസ്ത അണ് വരുന്നു, ഈ ഗണത്തിലുള്ള ശബ്ദങ്ങൾ മുഴുവൻ അറിഞ്ഞിരിക്കണം. ഗണപതി ഈ ഗണത്തിലുള്ളതാണെന്ന് അറിഞ്ഞിരിക്കുന്നു. എന്നാൽ മാത്രമേ ഇവിടെ വന്നിരിക്കുന്ന അണ്ണാണോ അതോ അഞ്ഞാണോ ഈ വ്യത്യാസങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ വ്യാകരണന്മാർ ഒക്കെ ശാസ്ത്രാർത്ഥവാദത്തിലൊക്കെ ഈ തദ്ധിത പറഞ്ഞിട്ടാണ് പരാജയപ്പെടുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യും വ്യാകരണന്മാരെന്ത് ചെയ്യും, ഇത് നല്ല ഉണ ഹൃദയസ്ഥമാക്കും തദ്ധിതത്തിലെ മുഴുവൻ ക്രമമായിട്ട് ഗണങ്ങളുമെല്ലാം അങ്ങ് മനഃപ്പാഠം ചെയ്തു വയ്ക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എവിടെ ചോദിച്ചാലും പറയാം. അതുകൊണ്ട് ഇന്നലെ ക്ലാസിന്റെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഇടയ്ക്കിടയ്ക്ക് കേട്ടുകൊണ്ടിരിക്കും. ഇന്നലെ കേട്ടില്ല പറഞ്ഞൊക്കെ, അത് ഇടയ്ക്കിടയ്ക്ക് കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇല്ലെങ്കിൽ എന്തുവരും, ഡിപ്രഷൻ, ഡിപ്രഷൻ വരും. അല്ലാതെ തന്നെ പ്രശ്നങ്ങളാണ്. ഇനി വ്യാകരണം പഠിച്ചവർക്കും ഡിപ്രഷൻ വരും. അതുകൊണ്ടാണ് ഇനി തദ്ധിതം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ആമുഖമായിട്ട് പറഞ്ഞത്. ഞാൻ ഒരുപാട് പരിശ്രമിച്ചത് അല്ല, അത് കഴിഞ്ഞുണ്ട് പറഞ്ഞല്ലേ തേനൻ ദീപതിയുടെ നമ്പർ എത്രയാണ്. അത് അടുത്തു വരുന്നതാണ്. എന്റെ നമ്പർ എത്രയാണ് തേന ദീപതി? വൈമീൻ നാല് നാല് രണ്ട്. അങ്ങോട്ട് പിന്നെ കിടക്കുകയാണ്, അഞ്ചാം അധ്യായത്തിൽ പോവുകയാണ്. അവിടെയെങ്കിലും തീരുന്നില്ല. അതിവിടെയും ഒരു താരമുണ്ട്, പ്രാഗ് ദീപീതീഷ്. അടുത്ത ഈ ലഘുസിദ്ധാന്തപതിയുടെ ഒരു തകരാറ് അതാണ്. ഇതിന് തൊട്ടുമുമ്പിലെ സൂത്രമുണ്ട്, 83-ാമത്തെ സൂത്രം, പ്രാഗ് ദീപ്യതോ അണ്ണ. അത് കൊടുത്തിട്ട് വേണമായിരുന്നു ഇത് കൊടുക്കേണ്ടത്. ഒരുപാട് സംശയങ്ങൾ വിദ്യാർത്ഥികളുടെ മാറിക്കിട്ടിയാണ്. അത് കൊടുത്തിട്ടില്ല. അപ്പോൾ ആൾക്കാർക്ക് ആശയക്കുഴപ്പം വരും. അങ്ങനെ ഒരു സൂത്രം കഴിഞ്ഞിട്ടാണ് ഇത് വരുന്നത്. അപ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഈ എണ്ണമെന്ന് പറയുന്നത് ഒരു സാമാന്യ സൂത്രമാണ്. ഇനി വിധിക്കുന്ന സൂത്രങ്ങളെല്ലാം ഇതിൻ്റെ അപവാദമാണ്. ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അറിയണം. അതിൽ ബൈമിയിൽ കൊടുത്തിരിക്കും പ്രാഗ്ദിവേദം ആണെന്ന് പറയുന്ന സൂത്രം ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അതിനകത്തുണ്ട്. അഷ്ടാധ്യായി ഉണ്ടെങ്കിൽ നോക്കിയാൽ അറിയാം. ആ അതെ, അത് കൊടുത്തിട്ട് വേണ്ട ഇത് കൊടുക്കാം. അല്ലെങ്കിൽ ആൾക്കാരെന്ത് മനസ്സിലാക്കും? എൻ്റെ കയ്യിലിരിക്കുന്ന സിദ്ധാന്തം മതി. നമ്മൾ ഇതുവരെ വന്നതിൽ ഒരു ചെറിയ ഭാഗം വിട്ടിട്ടുണ്ട്, സമാസാന്തം. സിദ്ധാന്തമതിയിൽ അതിന് ഒരു പ്രാധാന്യം കൊടുത്തിട്ടില്ല. സിദ്ധാന്തമതിയിൽ അത് വിശദമായി ചർച്ച ചെയ്യുന്ന ഒരു ഭാഗമാണ്. അത് പ്രാധാന്യമില്ലാത്തതുകൊണ്ടാണ് അത് വിട്ടത്. അവസാനം വേണമെങ്കിൽ ഒന്ന് നോക്കാം. അതിൽ തന്നെ അത് 5-4 ആണ്, 74 എന്ന് വെച്ചാൽ തദ്ധിതമാണ്, സമാസാന്തം തദ്ധിതമാണ്. അതെവിടെ കിടങ്ങുന്നു? 5-4 എത്രയോ 146-166 വരെ തദ്ധിതം പോവുകയാണ്. അതിൻ്റെ അവസാനം വരെ അഞ്ച് അധ്യായത്തിന്റെ നാലാം ഭാഗത്തിന്റെ അവസാന സൂത്രത്തിന്റെ നമ്പർ എത്രയാണ്? അതുവരെ എത്രയാണ്? അപ്പൊ അതിൽ പ്രാഗ് ദിവ്യതി വരെയാണ് എന്ത് വരുന്നത്? അണ്ണ് വ്യക്തി അതും കഴിഞ്ഞു പോകുന്നുണ്ട്. അതുവരെയുള്ളു, പിന്നെയും തദ്ധിതം പോവുകയാണ് അവസാനം വരെ. അഞ്ചാധ്യായത്തിന്റെ നാലാം പാദത്തിന്റെ അവസാനം വരെ പോവുകയാണ്. ഇതിനു മുമ്പേ തുടങ്ങിയതാണ് തദ്ധിതത്തിൽ സ്ത്രീപ്രത്യം വരുന്നു, കുറെ എല്ലാം സമാസാന്തം വരുന്നു, പിന്നെ ഇവകളെല്ലാം വരുന്നുണ്ട്. ഒരു നീണ്ട പോക്കാണ് തദ്ധിതം. പിന്നെ തദ്ധപ്രത്യം വരുത്തി വന്നു കഴിഞ്ഞാൽ ഇത് സ്വാതിയിൽപ്പെടുന്നതാണ്. അതുകൊണ്ട് എന്ത് വരുന്നു? സ്വാതിഷദർ അസർവനാമുത്താനെ പ്രകാരം എന്തുവരും? എന്താ വരുന്നു? പദത്തിൽ ഹലാദിയാണെങ്കിൽ പൂർവ്വത്തിൽ പദസഞ്ജ, അല്ല അജാദിയാണെങ്കിൽ പൂർവ്വത്തിൽ ഭസഞ്ജ വരുന്നു. ഏതാണ്? ജിഭം. എന്തുകൊണ്ട്? സ്വാതിയിൽപ്പെടുന്നതാണ്. അതുകൊണ്ട് അതിനും മുകളിൽ നിന്ന് ആണ് എന്ത് വരുന്നത്? മൂന്നാം അധ്യായത്തിൽ നിന്ന് വരെയാണ് പ്രത്യയ പരസ്ഥ. അതുകൊണ്ട് പ്രത്യേക സഞ്ജ പരത്തിൽ എല്ലാം വരുന്നു. പശുപത്യാദി ഗണത്തിൽ നിന്ന് ലഭ്യമാണ് സ്യാ പ്രാഗ്ദിവീതിയേഷു അർത്ഥേഷു. അശ്വപത്തേരപത്യാദി അശ്വപതേരപത്യാദി വിസർഗം ഇവിടെ പോയി. സൂക്ഷിച്ച് നോക്കിയിട്ട് പറയും. സിദ്ധാന്തം തീരാറായി. നപുസകലിംഗം അശ്വപദത്തിന്റെ വിശേഷണം. സാമാന്യ നപുസകം എന്ന് പറഞ്ഞാൽ ഇവിടെ പല അർത്ഥങ്ങളിലാണ് വരുന്നത്. അതുകൊണ്ട് പൊതുവെ എന്ത് ചെയ്തു? ഒരർത്ഥമല്ല ഇവിടെ. അശ്വപതേരപത്യം സന്താന പരമ്പരയാണ് അപത്യം എന്ന് പറയുന്നത്. അതിൽ തന്നെ ഗോത്രാപത്യം മറ്റോ മറിച്ചൊക്കെ ഉണ്ട്, അല്ല ഇനി വരും. അപ്പൊ അശ്വപതിയുടെ അപത്യാദി അർത്ഥമാണ്, അപത്യം തുടങ്ങിയ അർത്ഥം. അത് മുമ്പ് പറഞ്ഞല്ലോ, പ്രാഗ് ദിവ്യതി യേഷു അർത്ഥേഷു. അതുവരെയുള്ള പല അർത്ഥങ്ങളിലും വരുന്നു. അതിലെ പ്രധാന അർത്ഥങ്ങളെല്ലാം ബഹിമിയിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പിന്നീട് നോക്കിക്കൊണ്ടാണ് നോക്കിയാൽ മതി. ബഹിമി വ്യാഖ്യാനം എഴുതിയാൾ പറയുന്നു, ഞാൻ ഈ വ്യാഖ്യാനം എഴുതി തുടങ്ങുന്നത് എൻ്റെ യുവാവസ്ഥയിലാണ്. ഇപ്പം ഞാൻ ജർജരാവസ്ഥയിലായി എന്ന് പറഞ്ഞാൽ 50 വർഷം. 50 വർഷം കൊണ്ടാണ് ഇങ്ങനൊരു വ്യാഖ്യാനം എഴുതിയത്. അപ്പം എത്രമാത്രം ആൾ ഇതിനു വേണ്ടി പണിയെടുത്തിരിക്കും. അതുകൊണ്ടാണ് എല്ലാ വിശദാംശങ്ങളും ഇത്രയും ചിന്തിക്കുകയും എഴുതുകയും കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഭൈമിയെ പറയുന്നു. അത്രയും വിശദാംശങ്ങൾ നിങ്ങൾക്ക് സിദ്ധാന്തമതി കിട്ടത്തില്ല, ഒരു ഗ്രന്ഥത്തിലും കിട്ടത്തില്ല. സംസ്കൃതത്തിലുള്ള ഒരു ഗ്രന്ഥത്തിലും ഇത്രയും വിശദാംശങ്ങൾ നിങ്ങൾക്ക് കിട്ടത്തില്ല. അതി കിട്ടുന്നു. എന്തുകൊണ്ട്? 50 വർഷം ഒരു ഗ്രന്ഥം എഴുതാൻ വേണ്ടി ചെലവഴിക്കുക എന്ന് പറയുന്നത് ഇത് ഇത്രയും സങ്കീർണമായ ഒരു വിഷയം. അശുഭത്തേരപത്യാദി, അശുഭത്തയുടെ അപത്യം തുടങ്ങിയ വർഷങ്ങൾ അർത്ഥങ്ങൾ എന്ത് വരുന്നു? അണ്ണു വരുന്നു. അശ്വപാത്തി പരത്തിൽ എന്ത് വരുന്നു? അലവ് ഏവഗ്രഹം. അശ്വപത്തേരപത്യം എന്ന് വിഗ്രഹിക്കുന്നു. ഇവിടെ തസ്യാപത്യം എന്നാണ് എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. അവിടെ പറഞ്ഞല്ലോ, ഏതർത്ഥത്തിലും വരാം, ഒരർത്ഥം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പൊ തസ്യ എന്ന് പറഞ്ഞില്ലേ, തസ്യാപത്യം, അതുകൊണ്ട് ഷഷ്ടി എന്തത്തി എന്ന് വരും. പക്ഷെ ഈ കാണിച്ചിരിക്കുന്ന എന്താണ്? ഗണമാണ്. അശ്വപത്യാദി ഗണം പ്രത്യേക പരസ്യപ്പെടുത്തി വരും. പ്രഥമ, അപ്പോ ഷഷ്ടി എന്തത്തി എന്ന് വരുന്നു. അപ്പോൾ അലോകരം എങ്ങനെ വരും? അശ്വപതി, നസ്, അണ്ണ്. അണ്ണിലെ നകാരയുത്തായി ശേഷിക്കുന്ന എന്താണ്? ആ അശ്വപതി ആന്നിരിക്കും. ആ തസ്യ എന്ന് പറയുന്നതിലെ പ്രഥമ ഷഷ്ടി എന്താണ്? അതിൽ നിന്ന് വിധിക്കുന്ന സൂത്രങ്ങളിൽ ആദ്യം പറഞ്ഞ ഏതോ അതാണ് പ്രഥമ. അങ്ങനെ എടുക്കും. ഓ, അത് ഞാൻ പറഞ്ഞപ്പോ ഇവിടെ ഇല്ലായിരുന്നല്ലേ, ആദ്യം പറഞ്ഞു. അതിന്റെ വിശദീകരണം ആദ്യം പറഞ്ഞില്ലേ? അത് ആദ്യം ഞാൻ പറഞ്ഞില്ലേ? പറഞ്ഞല്ലോ. പറഞ്ഞില്ലേ? റെക്കോർഡിംഗ് ഉണ്ടോ? എന്നാ അത് പരീക്ഷിച്ചിട്ട്. നാളെ നിങ്ങൾ കേട്ടിട്ട് പറഞ്ഞാൽ മതി. സൂത്രങ്ങളിൽ ആദ്യത്തേന് പ്രഥമ എന്നുള്ളതുകൊണ്ട് എടുക്കണമെന്ന് പറഞ്ഞോ. എന്തായാലും രണ്ടഭിപ്രായം ഉണ്ടെങ്കിലും പറഞ്ഞെന്നും പറഞ്ഞില്ലെന്ന്. സൂത്രത്തിലെ സൂത്രത്തിൽ ആദ്യം വരുന്നതാണ് പറഞ്ഞില്ല. ആദ്യം ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ആദ്യം പറഞ്ഞ കാര്യമാണ് ഞാൻ ചോദിക്കുന്നു. എങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ ഉറപ്പിച്ച് പറയണമെങ്കിൽ എന്ത് ചെയ്യണം? റെക്കോർഡിംഗ് കേട്ടു നോക്കണം. എന്നിട്ടുമില്ലെങ്കിൽ വാർദ്ധക്യസഹജമായ അവശതകൾ മൂലം അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ് ഞാൻ പിന്മാറാം. പക്ഷെ നിങ്ങൾ കേട്ടിട്ട് ഉറപ്പ് വരുത്തണം ഞാൻ പറഞ്ഞിട്ടില്ല എന്ന്. എന്ന് മാത്രമല്ല പറഞ്ഞത്, അത് ഉപലക്ഷണമായിട്ട്, അതിലൂടെ ഉപലക്ഷണമായി ഗ്രഹിക്കണം എന്ന് പറഞ്ഞാൽ തസ്യ എന്ന് പറഞ്ഞാൽ തസ്യ ശബ്ദത്തിൽ നിന്നല്ല, തസ്യ എന്ന് പറയുന്ന ഷഷ്ടിയന്തത്തിലെ ആ ശബ്ദം കൊണ്ട് ഗ്രഹിക്കേണ്ട ശബ്ദങ്ങൾ ഇവിടെ ഇപ്പം എന്താണ്? അശ്വപതിയാണ്. അല്ല, പ്രഥമ എന്ന് പറയാൻ കാരണം സൂത്രത്തിൽ ആദ്യത്തെ ശബ്ദമായതുകൊണ്ട് പ്രഥമ എന്ന് പറഞ്ഞു. അല്ല, തസ്യ അപത്യം എന്ന് പറഞ്ഞാൽ ഷഷ്ടിയന്തമായ തസ്യ, അതിൽ നിന്നല്ല അർത്ഥം. അതിലൂടെ ഉപലക്ഷണം ചെയ്യുന്ന മറ്റ് ശബ്ദങ്ങൾ ഏതോ അതൊക്കെ നൂറുകണക്കിന് ശബ്ദങ്ങളിൽ നിന്ന് ഇവിടെ അശ്വപതേഹ എന്നെടുത്തുന്നു. അർത്ഥം പ്രത്യേകം നിർദ്ദേശിച്ചു ധാരാളം സൂത്രങ്ങൾ, അത് പ്രത്യേകമുണ്ട്. ഇവിടെ ഗണത്തെ നിർദ്ദേശിച്ചു, ഈ ഗണത്തിൽ നിന്ന് വരും. അപ്പൊ ഏതർത്ഥത്തിൽ വരും? അപത്യർത്ഥം. അപ്പൊ അത് അപത്യ സൂത്രം പറഞ്ഞു, തസ്യ അപത്യം. അപ്പൊ ഷഷ്ടി എന്താ വിഗ്രഹിക്കും? ഇനി തേന സംസ്കൃതം എന്നുള്ള അർത്ഥത്തിലാണ് വരണമെങ്കിൽ തൃതീയാന്തത്തിൽ നിന്ന് വരും. തത്ര ഭവ എന്നുള്ള അർത്ഥത്തിൽ വരുകയാണെങ്കിൽ, തത് ആഗത എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ അങ്ങനെ മാറി മാറി വരും. എന്തായാലും ഈ ക്ലാസ് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുമല്ലോ, നിങ്ങളാരും കേട്ടു നോക്കില്ലെങ്കിൽ ഞാനൊന്ന് കേട്ടു നോക്കും. പറഞ്ഞോ? അല്ല, എന്താണെന്ന് നോക്കുന്നു, പരീക്ഷിച്ച് നോക്കണമല്ലോ. നിങ്ങളുടെ മനസ്സിന്റെ കുഴപ്പമാണോ എന്റെ നാക്കിന്റെ കുഴപ്പമാണോ? പറഞ്ഞു പറഞ്ഞോ? വെറുതെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ ഇരുന്നോട്ടെന്ന് വിചാരിച്ചിട്ടാണോ? എന്തായാലും നോക്കാം. പറഞ്ഞിട്ടില്ലെങ്കിൽ ഇനി എനിക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരും, കാരണം എന്റെ ഓർമ്മ പറഞ്ഞെന്നാണ്. ചിലപ്പോൾ എന്റെ വേറൊരു സംഭവം വരാം, കാരണം എന്റെ മനസ്സിൽ അത് വന്നിട്ട് നാക്കിലൂടെ പുറത്ത് വരാതിരിക്കാം. അങ്ങനെ ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്റെ ഓർമ്മ ഞാൻ പറഞ്ഞെന്നാണ്, പക്ഷേ പുറത്ത് പറയാതിരിക്കാം. അങ്ങനെയും സംഭവിക്കാം. ഞാനാള് പെർഫെക്റ്റ് ഒന്നുമല്ല, അങ്ങനെയും സംഭവിക്കാം. എന്താണ് വരും, അതെല്ലാം വരും. ഞാനീ പറഞ്ഞ എല്ലാ അർത്ഥങ്ങളും അടുത്ത് വരും. അതായത് ഇവിടെ ഇപ്പൊ പറയുന്നത് സാമാന്യ സൂത്രമാണ്, അതുകൊണ്ടാണ് അതിവിടെ കൊടുക്കാത്തത്. ഇപ്പൊ സാമാന്യ പ്രത്യയങ്ങൾ, സാമാന്യ പ്രത്യയങ്ങൾ പറയണം. ഇപ്പൊ പ്രാഗ്ദീപീതമാണ് ഒരു സാമാന്യ പ്രത്യയമാണ്, അത് ധാരാളം അർത്ഥങ്ങളിൽ വരാം. ഇപ്പൊ സാമാന്യ പ്രത്യയം ഇരിക്കുമ്പോൾ ഏതർത്ഥത്തിൽ വരുമെന്ന് വെച്ചാൽ ഇവിടെ പറഞ്ഞല്ലോ, പ്രാഗ്ദീപീതേഷു അർത്ഥേഷു. അങ്ങനെ അർത്ഥത്തിന്റെ സൂത്രം കൊടുക്കണമെങ്കിൽ ഇവിടെ എല്ലാം കൊടുക്കേണ്ടി വരും. അതിപ്പോൾ ഇവിടെ കൊടുക്കുന്ന പ്രായോഗികമല്ല, അതാണ് ബൈമീന് താഴെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു വ്യാഖ്യാനത്തിൽ. നിങ്ങൾ ഇത് ശരിക്ക് പഠിക്കുന്ന സമയത്ത് ആ വ്യാഖ്യാനം വെച്ചിട്ട് നോക്കണം, അപ്പോൾ അത് ക്ലിയറാവും. അങ്ങനെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ബാലമനോരമയിൽ കൊടുത്തിട്ടുണ്ട്, എല്ലാം ഇല്ലെങ്കിലും അത് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് സംഭവം. അശ്വപതി മസ് അണ്ണു ഒന്നും ഇവിടെ പറഞ്ഞല്ലോ, പദസഞ്ജയുണ്ട്, ബസ്, ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ പറയേണ്ട കാര്യങ്ങൾ. അത് ഓരോ സന്ദർഭത്തിലും ഇനി വരുന്ന സന്ദർഭങ്ങളിൽ പറയാം, പറയാത്ത കാര്യം. ഇപ്പം ഞാൻ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിൽക്കത്തില്ല. എന്നുവെച്ചാൽ അവരുടെ പ്രയോഗങ്ങളിൽ തദ്ധിത അന്ധശബ്ദങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നു എന്നാണ് ഭാഷയിൽ. തദ്ധിതാന്ത ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നു പറഞ്ഞല്ലോ. ഇപ്പോൾ ഒരു തദ്ധിതാന്തം ഉപയോഗിക്കുന്നതിന് പകരം വിഗ്രഹവാക്യം ഉപയോഗിക്കാം, സമാസം ഉപയോഗിക്കാം, സമസ്തപദം ഉപയോഗിക്കാം. അതിന് പകരം എന്ത് ചെയ്യും? തദ്ധിത ഉപയോഗിക്കും കൂടുതൽ. അത് ഭാഷ്യകാരൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, ഭാഷ്യത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്ന് അത് വെച്ചിങ്ങനെ പറയുന്നു. ആയിരിക്കാം. അപ്പൊ പൊതുവെ ഏതെങ്കിലും നല്ല വിദ്വാൻമാരെ കുറിച്ച് വന്നു കഴിഞ്ഞാൽ ഉടൻ തെക്കേന്ത്യക്കാർ പറയും ഞങ്ങളുടെ ആളാണെന്ന്, വടക്കേന്ത്യക്കാർ പറയും ഞങ്ങളുടെ ആളാണെന്ന് പറയും. ഇത് സ്ഥിരം ഒരു പറച്ചിലാണ്. മിക്കവാറും ആരുടെ ചരിത്രം എടുത്താലും ശരി, ഇപ്പൊ ചിസുകാചാര്യൻ പറയുന്നു, അദ്ദേഹം താർക്കികമായ ഒരു ഗ്രന്ഥത്തിൽ എഴുതിയുകൊണ്ട് അദ്ദേഹം വടക്കേന്ത്യക്കാരനാണ്, മിഥിലയിലോ അവിടെ എവിടെയുള്ളതാണ്. കാരണം ദക്ഷിണേന്ത്യക്കാർ പൊതുവെ മീമാംസയിലായിരുന്നു. ദക്ഷിണേന്ത്യക്കാർ പറയും അങ്ങനെയല്ല, അദ്ദേഹം കാഞ്ചീപുരത്തെ ശങ്കരാചാര്യരായിരുന്നു. ഇതിങ്ങനെയുള്ള തർക്കങ്ങളുണ്ട്. അതിനൊരു വ്യക്തി പറയും അപ്പയ്യാ ദീക്ഷിതരുടെ വ്യാഖ്യാനം എഴുതിയ അമലാനന്ദൻ, അത് അദ്ദേഹവും ചിസുകാചാര്യനും തമ്മിൽ ബന്ധമുണ്ട്. ഇങ്ങനെയൊക്കെ പല ഇടപാടുകളും പറയും. അശ്വപഥയിൽ അപത്യാദി അശ്വപഥം, അശ്വപഥത്തിൽ നിന്ന് എന്ത് വന്നു, മണ്ണ് വന്നു, ആ ശേഷിച്ചു. തദ്ധിത സംജ്ഞ വരുന്ന സൂത്രപ്രകാരം അത് പിന്നെ ഞാൻ പറഞ്ഞില്ലെന്ന് പറയൂ. തദ്ധിത പറഞ്ഞോ, പറഞ്ഞോ, പറഞ്ഞോ, ഞാൻ പറഞ്ഞു, പറഞ്ഞോ. അപ്പൊ അത് ഒന്ന് കേട്ട് നോക്കണം. പറഞ്ഞോ, പറഞ്ഞു എന്ന് ഇപ്പോഴാണ് വാണിക്ക് ഓർമ്മ വന്നത്. അത് എവിടെ വന്നു എന്ന് ചോദിച്ചപ്പം കൃദ്ധത്ത് സമാസാശ്വന്ദന സൂത്രത്തിൽ വന്നെന്ന് പറഞ്ഞ ആളാണ്, അങ്ങനെ പറഞ്ഞോ. അല്ല, തദ്ധാർത്ഥ ഉത്തരപദ സമാഹാരേച്ച അവിടെ വന്നെന്ന് പറഞ്ഞില്ലേ. അതുപോലെ ഇപ്പൊ ചോദിച്ചപ്പോ എന്താ പറഞ്ഞു, തദ്ധിതാവുന്ന ഒരു സൂത്രം വന്നു, അതിനെക്കുറിച്ചാണ് ആദ്യം ഞാൻ വിശദീകരിച്ചത്, എന്തൊക്കെ വരുന്നു, അങ്ങനെയാണ് തദ്ധസഞ്ജ വരുന്നത്, ഈ പ്രത്യയങ്ങൾക്ക് ഏതൊക്കെ പ്രത്യയങ്ങൾക്ക് വരുന്നു, അതെവിടെ വരുന്നു എന്ന് ചോദിച്ചപ്പോഴത്തേക്കാണ് വാണി പറഞ്ഞത് തദ്ധാർത്ഥ ഉത്തരവാദ സമാഹരിച്ച. ഞാൻ പറഞ്ഞോന്ന് ചോദിച്ചപ്പോൾ ഉണ്ടായിരിക്കുന്നു, എന്നിട്ട് വേണ്ടി വന്നാൽ പറയും ഞാൻ പറഞ്ഞിട്ടില്ലെന്ന്. ഇതെല്ലാം ക്യാൻസർ. തദ്ധസഞ്ജ വരുന്നുണ്ട്, എന്ത് വരുന്നു, തദ്ധിതേഷു അജാം ആദേഹേ, ഇത് കേട്ടിട്ടുണ്ടോ എവിടെ? തദ്ധിതാഹ എന്ന് പറയുന്ന സൂത്രം വന്നത് അവിടെയല്ല, അത് വന്ന എവിടെയാ? അവ്യയഭാവ സമാസത്തില് സമാസാന്തം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് തദ്ധിതാഹ സൂത്രം വന്നു. ഇവിടെ വന്ന് തദ്ധിതേഷു അജാം ആദേഹേണ് ഇവിടെ വന്നു. എവിടെ? തദ്ധിതാർത്ഥ ഉത്തരപദ സമാഹരിച്ച അവിടെ രണ്ട് രണ്ട് സ്ഥലത്താണ്. ഇപ്പോ ആദിവൃദ്ധി വരുന്നു, ആ പിന്നീട് അതിന്റെ ആവശ്യം വന്നില്ല. തദ്ദേശോജാം ആദേഹന്റെ ആവശ്യം ഇതുവരെ വന്നില്ല. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ അതവിടെ സമാസാന്തം തദ്ധിതമായതുകൊണ്ട് അവിടെ അതിന്റെ ആവശ്യം വന്ന് ആദിവൃദ്ധി വന്നു. എന്തായിരുന്നു കാരണം? പൂർവസ്യാം ശാലായാം ഭവ, അവിടെ തത്ര ഭവ ആദിവൃദ്ധി വന്നിട്ട് വന്നു. എന്തോന്നു പൗർവശാല അതൊക്കെ പണ്ടത്തെ കാര്യം എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴങ്ങും അല്ലല്ലോ. പണ്ടത്തെ കാര്യം. ഇപ്പൊ അശ്വപതി ശബ്ദത്തിൽ നിന്ന് ആദ്യ പ്രതി വന്നു അശ്വപതി. ഇവിടെ പരത്തിൽ അജാതി പ്രത്യേകം ഉണ്ടെന്ന് വരുന്നു. ഭസഞ്ഞ വന്നു കഴിഞ്ഞാൽ എന്തുവരും? ഏ സൂത്രം എസ്സിയതിജ, അതെവിടെയാ വന്നത്? എസ്സിച്ച ഇതി ലോപേ പ്രാപ്തേ ബാക്കി പ്രതിഷേധോ വാച്യഹ. ഇതൊക്കെ മുമ്പ് വന്ന കാര്യമാണ്. അങ്ങനെ സി വരുന്നിടത്ത് അത് വരാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇവിടെ എന്തായാലും എസ് ചെയ്യ പ്രകാരം തരും. ഇവിടെ അശ്വപതിയിലെ ഇകാരം ലഭിച്ചു. ആശ്വപത്ത് ആശ്വപത അശ്വപതി അണ്ണ് ആദിവൃത്തി ആശ്വപതി എസ്സിയതിച്ച ഇകാരം ലഭിച്ചു. ആശ്വപത പ്രാതിവസജ്ഞ. ഇതിനിടയ്ക്ക് ഒന്നും സംഭവിക്കും. എന്താണോ സുബോധാതു പ്രാതിപത്യ പ്രകാര സ്വപ്പ് രൂപിക്കും. ഏകദേശവൃതാനന്യോത് വീണ്ടും വരൂ. അതിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? ഇത് തദ്ധിതാന്തമായുണ്ടെന്നാലും കൃദ്ധമാസപ്രകാരം പ്രാതിസഞ്ജ. നേരത്തെ അശ്വപതി പ്രാതിപതിയാണോ? എന്തുകൊണ്ട്? സുബന്ധമായതുകൊണ്ട്. പക്ഷെ അശ്വപതി നസ് അണ്ണെന്നിരിക്കുന്നത് കൃദന്തമായതുകൊണ്ട് തദ്ധിതാന്തമായതുകൊണ്ട് വീണ്ടും പ്രാതിസഞ്ജ. സുപ്പ് ലോപിച്ചു കഴിഞ്ഞാൽ സുബോധാതു പ്രാതിപതി പ്രകാരം ഏകദേശവൃത അനന്യമത് എന്ന് പറഞ്ഞ് ഇവിടെ വീണ്ടും പ്രാതിവസഞ്ജ. എന്നുവെച്ചാൽ പഴയത് തന്നെ. അപ്പോൾ എന്തുവരുന്നു? ആശ്വപത വീണ്ടും പ്രത്യയങ്ങൾ പരത്തി വരുന്ന സ്വാദ്യുത്പത്തി. ഇവിടെ ഇത് പല അർത്ഥത്തിൽ വരുന്നതുകൊണ്ട് വിശേഷത്തിനനുസരിച്ചായിരിക്കും. പൊതുവെ സാമാന്യ നംസകം എന്നുള്ള നിയമം അനുസരിച്ച് നംസകരം കൊടുത്ത് ആശ്വപതം. അതുപോലെ ഗണപതേ രപത്യാദി എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഗണപതി ശബ്ദത്തിൽ നിന്ന് അശ്വപത്യാദിഭ്യസ്തപ്രകാരം അണ്ണ് വന്നു. ഗണപതി ഉങ്ങസ് അണ്ണ് പ്രാതിവസഞ്ജ സ്വപ്പ് സ്വപ്പ് സ്വപ്പ് ലോകം പോലെയുള്ള കാര്യങ്ങളെല്ലാം സംഭവിച്ചു. ആദിവൃദ്ധി വന്നു. ഗണപതി ആ എസ് ചെയ്തിച്ച ഭസഞ്ജ ആകാർ ലഭിച്ചു. ഗണപത സു വന്നു. ഗണപത അതായത് അശ്വപത്യാദി ഗണത്തിൽ പെട്ടിരിക്കുന്നുണ്ട്, ആ ഗണത്തിൽ ഉൾപ്പെടുത്തിയതുകൊണ്ട് ഗണപതി ശബ്ദത്തിൽ നിന്ന് ഗാണപതം എന്നൊരു രൂപമേ വരാൻ വഴിയുള്ളൂ. നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള ഒരു രൂപമുണ്ട്, അത് വരത്തില്ല. ഏതാണ്? ഗാണപത്യം. അത് പാണിനിയോ അനുസരിച്ച് ശരിയല്ല. അങ്ങനെ വരാൻ ഒരു വഴിയില്ല. ഗാണപത്യം ശരിയാണ്. പക്ഷെ സാധാരണ ധാരാളം രീതിയിൽ ഗാണപത്യം എന്ന് കേൾക്കാറുണ്ട്. അത് ശരിയായ കാര്യമല്ല. ഇവിടുത്തെ നിയമം അനുസരിച്ച് ശരിയല്ല. പിന്നെ വേറെ ഏതെങ്കിലും ശാസ്ത്രം വ്യാകരണ ശാസ്ത്രം അനുസരിച്ച് ശരിയാകാം. മറ്റൊരു ദീർഘം വരത്തില്ല. ഗാണപതന്മാരെന്ന് പറയാം. ഗാണപതാഹ അങ്ങനെ പറയാം. അല്ലാതെ അടുത്ത സൂത്രം വേണം. ഗാണപത്യം വരണം, ഗണ്യപ്രത്യം വരണം. പക്ഷേ അത് വരത്തില്ല, അശുഭത്തെ അത് കിണത്തിപ്പെടുത്തിയിരിക്കുന്നു.